ഒരു വർണ്ണങ്ങൾ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെത്തി ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞുകിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചീക്കീറാം കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗര സരിപ്പിൽ നീയാടാം ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ഒളിച്ചു കളിച്ചൊരു വർണ്ണം.